63 ദശകം. ഉടനെ ദിക്കുകളൊക്കെ ഇളക്കുമാറിടി മുഴക്കി നിറഞ്ഞു ഘനാഘനം വ്രജമതിൻപുകളിൽ തവ മെയ്യിനുള്ള തുലശോഭയൊടായതു കണ്ടു നീ. ഘനമഴയൊടുകൂടെ വീണിതാലിപ്പഴത്തിൻ നിര നിരവധി എങ്ങും ഗോപസംഘം കുഴങ്ങി. സുരപതിയുടെ കോപം തീർക്കുകെന്നാർക്കു ഓരോടജിതവചനമോതി നിർഭയം നിൽക്കുകേവും. ഇവരുടെ കുലദൈവം പർവ്വതം പർവ്വതത്തിനരിയെ ഇവനടക്കും നിങ്ങൾ ശങ്കിപ്പതെന്തോ. നറുചിരിയൊടു ചൊന്നാൻ ദേവ ഗോവർദ്ധനത്തിനടി ജടുതി ഇളക്കിപ്പൊക്കി കുഞ്ഞിക്കരത്താൽ പെരിയ മലയുയർത്തി ചോട്ടിൽ വെള്ളം കടക്കാത്തൊരു മണലു പരന്നിട്ടുള്ള നല്ലോരിടത്തിൽ ഉപകരണമൊതുക്കി പൈക്കളെ ഗോവരെയും കരകമലമതിങ്കൽ താങ്കി നീ പർവ്വതത്തെ. ഗിരിവരനെ എടുത്തും കൊണ്ടു ചങ്ങാതിമാരും യുവതികളും ഇണങ്ങിച്ചേർന്നു കൂത്താടിടുമ്പോൾ ചൊറിയവെ ഒരു കയ്യാൽ പൈക്കളെ കോവരെല്ലാം പരമസുഖമിയെന്നാ നിന്ന് അനായാസമൂലം വലിയ താമല താമര പോലെഴുന്നിടതു കയ്യിലെടുത്തിക നിൽക്കയോ പരം ഇതത്ഭുതം അദ്രിമഹത്വമോ വ്രജപദത്തിലെഴുന്നവരോ തിനാർ. ശിശുവിവൻ ബഹുസാഹസി താഴെ ഈ മലയിടും തളരും മൃദുവാംകരം അമിത നിന്ദ വഹിച്ചു പൊഴിച്ചു വൻമഴ ഒരേഴു ദിനങ്ങൾ സുരേശ്വരൻ. ഇളകിയില്ല വിടുന്നൊരു തെല്ലുമാ സലിലമറ്റ ഘനങ്ങളകന്നുപോയി വലിയ കാറ്റുകൾ കൊണ്ട പരാധിപൻ ഭയപരാജയഭാരമൊടോടിനാൻ പെരിയ മാരിയടങ്ങി പശുക്കളും പശുപരും വെളിവിങ്കലണഞ്ഞുടൻ മല പതുക്കയിറക്കി ഭവാൻ വിഭോ പശുപർ നിൻ തനുപുൽകി സകൗതുകം. ധരയെടുത്തവനല്ലി ഒരിക്കൽ നീ ഗിരിയുയർത്തുക കേവല ലീലയാം തുതികൾ വാനവരേ ഗിരമാപതേ ഗുരുപുരേശ്വര രോഗമകറ്റണേ.